സന്നതിയും തേജോമയം സൃഷ്ടിക്കുകയും സ്നിഗ്ധാകാന്തവിലോകിന് ഭഗവതി മന്ദസ്മിതശ്രീമുഖീം വാത്സല്യാമൃതഹർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനി തുമൻ വിധിക്കുന്ന സൂത്രമാണ് വന്നത്, സമാന കർത്തൃവേഷത്വം. അതിന് മുൻപനത്തെ പേരിലൊരു സൂത്രമുണ്ട്. ഭവിഷ്യതി ഗമ്യാദേഹ ദാസഗോഘ്നു സമ്പ്രദാനി ഏതോ സമ്പ്രദാനി കാരകേ നിവ്യത്യതേ ദാശന്തി തസ്മി ദാശഃ ഗാം ഹന്തി തസ്മി ഗോഘ്നു അതിഥി. ഇത് കുറച്ച് വിവാദം ഉള്ളതുകൊണ്ട് ഇതുകൂടെ പഠിച്ചേക്കാം. പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അതൊരു നഷ്ടമായിപ്പോ, അതുകൊണ്ട് മാത്രം പഠിക്കുന്നു. ദാസഗോഘ്നു സമ്പ്രദാനം മറക്കാനും പാടില്ല. രണ്ട് ശബ്ദങ്ങൾ ഇവിടെ നിപാതനം ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അത് വിട്ടുപോയി. ദാസശബ്ദവും ഗോഘ്ന ശബ്ദവും. ദാശ്രുദാന എന്ന് പറയുന്ന ധാതുവാണ്, അതിൽ നിന്ന് ദാസശബ്ദം നിപാതനം ചെയ്തു. അർത്ഥം എന്താണ്? സമ്പ്രദാനാർത്ഥത്തിൽ ദാശന്തി തസ്മേ ദാശ, അവന് കൊടുക്കുന്നു. ഇപ്പൊ വാങ്ങുന്നവനായി ദാശ, ദാനം സ്വീകരിക്കുന്നവൻ എന്നർത്ഥം. നിവാദനം ചെയ്തിരിക്കുന്നു. അടുത്തത് വരുന്നത് ഗാംഹന്തി തസ്മേ ഗോഘ്നു അതിഥി. ഗാംഹന്തി തസ്മൈ, ഗോവിനെ കൊല്ലുന്നു. തസ്മൈ സമ്പ്രദാനം, ആർക്കു വേണ്ടിയാണോ ഗോവിനെ കൊല്ലുന്നത് അവനാണ് ഗോഘ്നഹ അതിഥി എന്നർത്ഥം. ഇവിടെ ഗോഘ്നൻ ആരാണ് എന്നുള്ളത് വരും. അതിഥി എന്ന് പറഞ്ഞിരിക്കുന്നു. ആരാണ് ഈ അതിഥി? ഋത്തിക്കാണ് ഇവിടുത്തെ ഋത്തിക്കാദികൾ, പുരോഹിതന്മാര്, ഋത്തിക്ക് തുടങ്ങിയ ആൾക്കാർ, അവരാണ് ഇവിടുത്തെ അതിഥി എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ വ്യാഖ്യാനം കാശിക, ന്യാസം, പദമഞ്ജരി എല്ലാവരും വ്യാഖ്യാനിച്ചിരിക്കുന്ന അങ്ങനെയാണ്. അതായത് ഒരു ഋത്തിക്കിന് വേണ്ടിയിട്ടാണ് ഗോവിനെ കൊല്ലുന്നത്, അവർക്കുള്ള ഭക്ഷണത്തിന് വേണ്ടി. ഇനി ഗോവിനെ കൊല്ലാൻ പാടില്ല എന്ന് സ്മൃതികളിലൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. അതെല്ലാം നിഷേധിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും ഗോവിനെ കൊല്ലാൻ വേണ്ടി വിധിച്ചിട്ടുമുണ്ട്. അപ്പൊ അവിടെ വ്യാഖ്യാനത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, അങ്ങനെ ഗോവിനെ കൊല്ലുന്നത് ഋത്തിക്കിന് വേണ്ടിയായിരിക്കണം, ചണ്ടാളിന് വേണ്ടി ആയിരിക്കരുത്. അത് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ഈ ഋത്വിക്കിന ഗോഘ്നൻ എന്നൊരു പേരുകൂടെയുണ്ട്. പറയുന്നു, അയാള് വീട്ടിലേക്ക് വരുന്നു, അയാൾക്ക് ഗോവിനെ കൊന്ന് കറിവെച്ച് കൊടുക്കുന്നു, കഴിക്കുന്നു. യജ്ഞത്തിലല്ല, അല്ലാതെ. അതാണ് അതിഥി എന്ന് പറഞ്ഞത്. യജ്ഞത്തിലാകുമ്പോൾ വൃത്തിക്ക് പുരോഹിതൻ, ഒരു വൃത്തിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഗോവിനെ കറിവെച്ച് കൊടുക്കണം. ശരി, ഇനി അയാള് വരുന്നു, ഗോവിനെ കറിവെച്ച് കൊടുത്തില്ല, അപ്പോൾ അയാൾ ഗോഘ്നനാകും. പറയുന്നത് പാചക ശബ്ദം പോലെയാണ്. പാചകൻ എന്ന് പറഞ്ഞാൽ അയാൾ പാകം ചെയ്യാതിരിക്കുന്ന സമയത്ത് അയാൾ പാചകനാണ്. അതുപോലെ ഇപ്പൊ കറിവെച്ച് കൊടുത്തില്ലെങ്കിലും വൃത്തിക്ക് ഗോഘ്നൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടം പോലെ കറിവെച്ച് കൊടുക്കാമെന്ന് അർത്ഥം. അത് മാത്രമല്ല വ്യാഖ്യ പറയുന്നത്, വിവാഹം പിതൃക്കൾ അതിഥി ഈ മൂന്ന് സന്ദർഭങ്ങളിലും മൂന്ന് പേർക്കും വേണ്ടി ഗോക്കളെ കറിവയ്ക്കാം. കൊല്ലുകയെന്ന് വെച്ചാൽ കറിവയ്ക്കുകയാണല്ലോ. വിവാഹത്തിന് ഗോക്കളെ കറിവയ്ക്കാം, കറിവെച്ച ആൾക്കാർക്ക് വിളമ്പാം. പിന്നെ പിതൃക്കൾക്കെന്ന് വെച്ചാൽ ശ്രാദ്ധത്തിൽ കുറച്ച് എരിവും പുളിയൊക്കെ ചേർത്ത് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ പിതൃക്കൾക്ക് അങ്ങ് പരലോകത്തിരിക്കുന്നവർക്ക് വളരെ സന്തോഷമാവും. നോൺ വെജ്. പിന്നെ അതിഥികൾക്ക്, ഈ മൂന്ന് പേർക്കും വേണ്ടി ഗോക്കള ഹനനം ചെയ്യാം എന്ന് കാശിക ഇതാണ് ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നത്. പക്ഷേ ഒരിക്കലും ചണ്ടാളിന് വേണ്ടി ഗോവിനെ ഹനനം ചെയ്യരുത്. കാരണം ഇതൊരു വിശിഷ്ടമായ സാധനമാണ് ഗോ മാംസം എന്ന് പറയുന്നത്. അത് ഈ ചണ്ടാളിന് കൊടുക്കാൻ പാടില്ല. അവന് ഇത് ചത്തു കഴിഞ്ഞാൽ അവന് കഴിക്കാം, അല്ലാതെ കൊന്നു കൊടുക്കാൻ പാടില്ല. പിന്നെ ഈ ഗോ എന്ന് പറയുന്ന പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ഗോ തന്നെ. ഇപ്പൊ പശുവിനെയാണോ കാളയാണോ കൊല്ലുന്നതെന്നുള്ള കാര്യത്തിൽ വ്യാഖ്യാനമില്ല. എന്നാൽ വേദത്തിൽ തന്നെ പലയിടത്തും കാളയെ കൊല്ലുന്ന കഥ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് കാളയും ആകാം, പശു അല്ല എന്ന് പറയുന്നില്ല. എന്തായാലും പാല് തരുന്ന പശുവിനെ ആരും കൊല്ലാറില്ലല്ലോ. പക്ഷെ വേദത്തിൽ കാളയെ കൊല്ലുന്നത് പറയുന്നുണ്ട്. ചിലപ്പോൾ കാളയാകാം, പശുവായാം. എന്തായാലും ശരി, ആ കാലഘട്ടത്തിൽ, ഈ വൈദിക കാലത്തിൽ ഈ ഗോവിനെ കൊല്ലുന്നത് ഒരിക്കലും പാതകമായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കും. പിന്നെ വേറെ ചിലടത്ത് പറയുന്നു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഗോഘ്നൻ അതിഥിക്ക് വേണ്ടി ഗോവിനെ കൊല്ലാം, പക്ഷേ കലികാലത്തിൽ അത് പാടില്ല, അങ്ങനെ പറയുന്നു. എന്ന് വെച്ചാൽ നല്ല കാലത്ത് ഇതൊക്കെ ചെയ്യാം, കലികാലത്തിൽ വരുമ്പം ചെയ്യാൻ പാടില്ല, അങ്ങനെയും ഉണ്ട്. മനുസ്മൃതിയിലാണെങ്കിൽ ഗോവിനെ കൊല്ലുന്നതിന് പ്രായശ്ചിത്തം ഇരിക്കുന്നുണ്ട്. എന്നാൽ ശ്രാദ്ധത്തിന് മാംസഭക്ഷണം ആകാമെന്നും പറയുന്നുണ്ട്. പക്ഷെ ഗോവിനെ കൊല്ലുന്നതിന് പ്രായശ്ചിത്തം അവിടെ പറയുന്നുണ്ട്, കൊല്ലാൻ പാടില്ല, അതിൻ്റെ പ്രായശ്ചിത്തം ഇരിക്കുന്നു. എന്തായാലും ശരി, പഴയകാലത്ത് ഗോവിനെ കൊന്നിരുന്നു എന്നുള്ളതിന്, മനുഷ്യൻ തിന്നിരുന്നു എന്നുള്ളതിന്, അത് കാളയാണോ പശുവാണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് പ്രമാണമാണ്, പാണ്ഡ്യൻ അംഗീകരിച്ചിരിക്കുന്നു. എൻ്റെ വ്യാഖ്യാനത്തിലൊന്നും ആരും തന്നെ ഇത് പാടില്ല എന്ന് പറയുന്നതുമില്ല. പിന്നെ പിൽക്കാലത്താണ് അത് പാടില്ല എന്നൊക്കെയുള്ള നിയമങ്ങൾ വന്നത്. അത് ഇതാണ് കാർഷിക പ്രാധാന്യം സമൂഹത്തിൽ വന്നപ്പോൾ പശുവിനെ കൊല്ലരുത് എന്നുള്ള ഒരു ഇത് വന്നു, വംശം നശിക്കും. അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അത് കൊല്ലാതിരിക്കാൻ വേണ്ടി അത് മാത്രമായി. അതൊക്കെ പിന്നീട് വന്ന പരിവർത്തനങ്ങളാണ്. എന്തായാലും പാണിനിക്ക് മുമ്പും പാണിനിയുടെ കാലത്ത് വന്നും ഇതിനെ കൊല്ലുന്നത് നല്ല കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് ആചാര സംരക്ഷകർ ഇതൊക്കെ അറിഞ്ഞിരിക്കണം, എന്തൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങളെന്നുള്ളത്. അതിനുവേണ്ടി അപ്പം പറയാതെ പോയി കഴിഞ്ഞാൽ ഒരു വലിയ നഷ്ടമായി. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞു എന്നുള്ളതാണ്. ഭീമാതയോ അപാദന അതും വായിക്കാം. അല്ല, എങ്ങനെ ഭീഷ്മനും ഭീമന്റെ അർത്ഥം ഒന്ന് തന്നെയാണ് കേട്ടേക്കുന്നത്? ഭീഷ്മൻ എന്ന് പറഞ്ഞാൽ ഭീമൻ എന്നാലും ഒരേ അർത്ഥമാണ് കേട്ടത്. അത് കൊടുത്തിട്ടുണ്ട്. എന്താണ് വിവേദി അസ്മാത്, ആരിൽ നിന്നാണോ ഭയം ഉണ്ടാകുന്നത് അവനാണ് ഭീമൻ, ഭീഷ്മൻ. ഇത് ഉണാദിയിലെ സംഭവമാണ്. അപ്പോ ഉണാദിയിലാകുമ്പോ രൂപം എങ്ങനെയും വരാനുണ്ടോ? വിവേദി അസ്മാത്, പറഞ്ഞല്ലോ ഉണാദിയിൽ പ്രിഫർഡ് എന്ന് പറയുന്ന ശബ്ദം ശ്രദ്ധിച്ചില്ലേ? എന്താ നിയമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെ. ലാംഗുലം ശ്രദ്ധിച്ചില്ലേ? ലാംഗുലം എന്നും ഉണ്ട് ശബ്ദം. ലാംഗുലി എന്നുണ്ട്. ലാംഗുലി എന്ന് പറഞ്ഞാൽ എന്താണോ, ഗാംഗുലി അല്ല, ലാംഗുലി കുരങ്ങൻ. ലാംഗുലം ഉള്ളവൻ കുരങ്ങൻ. അത് തന്നെ ദീർഘമായിട്ട് ലാംഗുലം എന്ന് പറയുന്നത്. ലാംഗുലം എന്ന് വെച്ചാൽ ഇതിന് മാത്രമേ പറയുള്ളൂ. ഏത് തട ദീർഘവും ഹ്രസ്വവും വരുന്നെങ്ങനെ? ലാംഗുലം ആണോ ലാംഗുലമാണോ? ഏതാണ് വാല് എന്നുള്ളതിന് ലാംഗുലം എന്നാണോ ലാംഗുലം എന്നാണോ? ഏതിനാണെന്ന് മനസ്സിലായി? വാല് ലാംഗുലവും ലാംഗുലവും. മറ്റത് ലാംഗലമാണ്. ഏതാണ് സമയത്ത് ലാംഗലത്തെ കുറിച്ച് പറഞ്ഞു? ലാംഗലം എന്നൊരു വാക്കുണ്ടെന്ന് പറഞ്ഞില്ലേ? ലാംഗുലം ഹ്രസ്വം, ഹ്രസ്വമുണ്ട്, ഹ്രസ്വവും ദീർഘവുമുണ്ട്. ലാംഗുലം ലാംഗുലം രണ്ടുമുണ്ട്, ഒരർത്ഥം തന്നെ. അത് ഉണാദിയിൽ പ്രയോഗത്തിൽ എങ്ങനെ ഇരിക്കുന്നു അതനുസരിച്ച് അങ്ങനെ രൂപം ശ്രദ്ധിക്കാം. രണ്ട് ശബ്ദവും പ്രയോഗത്തിൽ ഉള്ളതുകൊണ്ട് അതിനൊരു നിയമം ഉണ്ടാക്കി. അല്ല, ഭീമശബ്ദമുണ്ട് ഭീഷ്മശബ്ദമുണ്ട്, രണ്ടും വന്നു. അത് വിഗ്രഹം വിവേദി അസ്മാത്. അടുത്തുകൂടെ സിദ്ധാന്തം മതി തന്നെ വരുന്നത്, ഈ സൂത്രം ഒരിക്കലും മറക്കരുത്, വേറെ ഏതും മറന്നാലും. ദാശ ഗോഘ്നു സമ്പ്രദാന അത് അങ്ങനെ ഭീമാദി ഗണത്തിൽപ്പെടുന്ന ഒരുപാട് ശബ്ദങ്ങളുണ്ട്. അർത്ഥം മൂർഖൻ എന്ന് വെച്ചാൽ വിവരമില്ലാത്തവൻ. അല്ല, അതാ ഗണത്തിൽ വരുന്ന ശബ്ദം. അപാദാന അർത്ഥം വന്നത് അത് എന്താണ്? ഇത് തന്നെ, മൂർഖനിൽ നിന്ന് ഭയം ഉണ്ടാകുന്നോ, ഇങ്ങനെയൊക്കെ ഇതുകൊണ്ടായിരിക്കും. അത് അപാദാനം തന്നെ വേണമെന്നില്ല. ഭീമാദേവ അപാദാനം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അപാദാനം വേണ്ട, വേണമെന്നില്ല, നിർബന്ധമില്ല. ഈ ഗണത്തിൽ പെട്ടോണ്ടായിരിക്കും മലയാളത്തിൽ ഈ പാമ്പിന് മൂർഖൻ എന്ന് പേരിട്ടല്ലേ. ഈ ഗണത്തിൽ പെട്ടോണ്ടായിരിക്കും മലയാളത്തിൽ മുഹ്യന്തി അസ്മാതിരി മുഖവൈചിത്യ മോഹിക്കുന്നു എന്നുള്ള അതിന് അസ്മാദെന്ന് പറയുമ്പം അവനിൽ നിന്ന് എന്നാണ്. അവനിൽ നിന്ന് മോഹിക്കുന്നു എന്ന് പറഞ്ഞു അതങ്ങനെ വ്യുത്പത്തി പറയുന്നു എന്നേ ഉള്ളൂ. മൂർഖൻ സ്വയം മൂർഖനല്ലേ, അവനിൽ നിന്ന് വേറെ ആരാ മോഹിക്കുന്നത്? ഒരു വ്യുത്പത്തി അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. അടുത്തുകൂടെ വരുന്നതും ശകൃഷ ജ്ഞാഘട രഭ ലഭ ക്രമ സഹ അർഹ അസ്ഥിരഥേഷു തുമൻ. ശക്തൗ നിദൃഷ പ്രാഗൽഭി ഞാ അവബോധനെ ഗ്ലൈഹഷക്ഷേ ഘടചേഷ്ടായാം രഭരാഭസ്യേ ദുലഭശ്ലാഭേ ക്രമപ്രാദവക്ഷേപേ ഷഹമർഷണേ അർഹപൂജായാം. ഇത്രയും താ. പിന്നെ അസ്ഥിയർത്ഥേഷു ഭൂ അസ് വിദ് തുടങ്ങിയ ധാതുക്കളിൽ നിന്നും യേശുപോപദേശു ഇവ ഉപബോധമായിരിക്കുമ്പോൾ ധാതോ മറ്റ് ധാതുക്കളിൽ നിന്ന് തുമ്മൻ വരും. ഇത്ര ഉപബോധങ്ങളാണ്. അങ്ങനെ ശക്നോതി ഭോക്തും ശക്നോതി ധൃഷ്ണോതി അങ്ങനെ ജാനാതി ഗ്ലൈ ഗ്ലായതി ഘടഘടതേ രഭ ആരഭതേ ലഭ ലഭതേ ക്രമക്രമതേ ഷഹമർഷണേ ഉത്സഹതേ അർഹതി. അത് വേറെ ഏതെങ്കിലും ഇത് ഉപബോധമായിരിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു ധാതു ഏതായാലും മതി. ജാനാതി ഉപബോധമായിരിക്കുന്നു, ദന്തം അങ്ങനെ, ഘടത്തെ കർത്തം ഇങ്ങനെ. തുമൻ ഏത് ധാതു ഒന്നും വരാം, ഇത് ഉപബോധമായിട്ടിരിക്കണം. അർഹതി ഭോക്തും അങ്ങനെ. ലഭതേ യത്തിത്വം ഇങ്ങനെയൊക്കെ ഏത് ഏതെങ്കിലും ഒരു ബോധം ഇരുന്ന ഏതെങ്കിലും ഒരു ബോധം ഇരുന്ന ഏതെങ്കിലും ധാതുവിൽ നിന്നും തുമൻ വരും. യേശു ബോധേഷു ധാതു തുമൻ സ്യാ ശക്നോതി ഭോക്തും. ഭുജിൽ നിന്നും തും വന്നു, ഗുണം വന്നു, കുത്വം വന്നു, ചർത്വം വന്നു, അന്ധൃഷ്ണോതി ത്യാദോ. അതൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ നിദൃഷ പ്രാഗൽഭ്യേ പ്രാഗൽഭ്യം എന്നർത്ഥം സാമർഥ്യം എന്നുള്ള അർത്ഥം. അവൻ സമർത്ഥനായിരിക്കുന്നു, പ്രഗത്ഭനായിരിക്കുന്നു എന്നതിന് കർത്തം അങ്ങനെ ചേർത്തോണം. ഏത് ഗുണത്തിലാണ്? അർത്ഥഗ്രഹണം അസ്ഥിനായവ സമ്പദ്ധ്യതേ. അസ്ഥിക്ക് ചേർത്താണ് അർത്ഥം വന്നിരിക്കുന്നത്. അതുകൊണ്ട് അർത്ഥിയോട് മാത്രം അന്വേഷിച്ചാൽ മതി, അല്ലാതെ ശക്ലർത്ഥം ദൃഷാർത്ഥം ഇങ്ങനെ എടുക്കണ്ട. അനന്തരത്വ തൊട്ടടുത്തുള്ളത്, അർത്ഥന്റെ തൊട്ടടുത്തിരിക്കുന്ന എന്താണ്? അസ്ഥി. അസ്ഥി ഭവതി വിദ്യദേവ ഭോക്തം. അസ്ഥി അർത്ഥത്തിലുള്ള ധാതുക്കൾ ഉപബോധമായിരുന്നപ്പോ ഭുജധാതുവിൽ നിന്ന് തുമൻ വന്നു. അതുകൊണ്ട് അസ്ഥി അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് അസ്ഥി ഭഗവതി വിദ് എല്ലാം എടുക്കുക. ഭോക്തും ഏത് ധാതുവിൽ നിന്നും തുമൻ വരാം, ഇതടുത്ത് വേണമെന്നേ ഉള്ളൂ. പര്യാപ്തി വചനേഷു അനമർത്ഥേഷു, പര്യാപ്തി പൂർണ്ണത തദ്വാചിഷു സാമർഥ്യവചനേഷു ഉപപദേഷു തുമൻ സ്യാത്. പര്യാപ്തോ ഭോക്തും പ്രവീണഃ കുശലഃ പടുഹു ഇത്യാദി. പര്യാപ്തവചനേഷുകിം അലം ഭുക്ത്വാ, അലമർത്ഥേഷുകിം പര്യാപ്തം ഭുങ്ക്തേ. പ്രഭൂതത ഇഹ ഗമ്യതേ നദ് ഭോക്തു സാമർഥ്യം. പര്യാപ്തി അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ ഉപപദമായിരിക്കുമ്പോൾ അതും എന്താണ് അലമർത്തേഷ്, അതുകൂടെ വേണം സാമർഥ്യവചനം. പര്യാപ്തി അർത്ഥമായിരിക്കണം സാമർഥ്യത്തിൻ്റെ അർത്ഥമായിരിക്കണം. അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉപോധമായിരിക്കുമ്പോൾ ധാതുക്കളിൽ നിന്ന് തുമൻ വരും. ഉദാഹരണം പര്യാപ്തോ ഭോക്തം എന്നാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒന്ന് സമർത്ഥനാണ്, മറ്റൊന്ന് പൂർണ്ണമായ ഭോജനം കഴിക്കുന്നതിന് അതിൽ പൂർണ്ണതയുണ്ട്. പൂർണ്ണമായി ഭക്ഷണം കഴിക്കുന്നതിന് സമർത്ഥനാണ് എന്ന് വരും. രണ്ടർത്ഥവും വരും, പൂർണ്ണതയും വരും സമർത്ഥ്യവും വരും. എന്നുവെച്ചാൽ നല്ലവണ്ണം ഭക്ഷണം കഴിക്കുന്നതിന് ഉള്ള സാധനങ്ങൾ ഉണ്ട് എന്നാണ്. ഇപ്പം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പറയുന്നു ഈ ഭക്ഷണം തികയുമോ എന്ന് നമ്മൾ ചോദിക്കുന്നു. പറയുന്നു പര്യാപ്തോ ഭോക്തോ, ഇത് പര്യാപ്തമാണെന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെ പൂർണ്ണമായി കഴിക്കുന്നതിനും പിന്നെ നല്ലവണ്ണം കഴിക്കുന്നതിനും സാമർഥ്യം. അത് കർത്താവിന്റെ അർത്ഥത്തിലാണോ? കർത്തർത്ഥത്തിലാണോ? അല്ല, പര്യാപ്തം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഭക്ഷണത്തെ വിശേഷിപ്പിക്കുകയാണ്. അപ്പോ ഭക്ഷണം കഴിക്കുന്നതിന് അയാളുടെ ഭക്ഷണം കഴിക്കാൻ അത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇത് മതി എന്ന് പറയുന്നത് അത് തന്നെ. പര്യാപ്തം എന്ന് പറയാറുമുണ്ട്. അത് അയാളുടെ വിശേഷണമായിരുന്നു കഴിക്കുന്നവന്റെ. അതിലും ഈ പര്യാപ്തം അല്ല, ഈ ഈ അർത്ഥങ്ങൾ വന്നതുകൊണ്ട് ആ അർത്ഥങ്ങളോടുകൂടി കഴിക്കുന്നവൻ എന്താവും? പ്രവീണൻ കുശലൻ പടു ഇങ്ങനെ. അവിടെ എന്താ പറഞ്ഞത്? പര്യാപ്തി വചനേഷു. അപ്പോ ആ പര്യാപ്തം എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രവീണ ഭോക്തം തദ്വാചക ശബ്ദങ്ങളാണ്. കുശല ഭോക്തം പടുഹു ഭോക്തും, അവിടെയെല്ലാം ഈ അർത്ഥം ചേർത്തോണം. അതേ, അവിടെ തന്നെ ഈ അർത്ഥം ചേർക്കും. ചേർക്കുമ്പോൾ എന്തുവരും? അവൻ ഭക്ഷണം കഴിക്കുന്നതിന് പടു സമർത്ഥനാണ്. അപ്പം അവിടെ എന്തുവരുന്നു? സാമർഥ്യവചനം വന്നു. അവിടെ സാമർഥ്യം വന്നു. പിന്നെ പര്യാപ്തി അർത്ഥവും വരും. പര്യാപ്തമായ ഭക്ഷണം കഴിക്കുന്നതിന് സമർത്ഥനാണ്. അപ്പോൾ പര്യാപ്തിയും സാമർഥ്യവുമെല്ലാം ഭക്ഷണം കഴിക്കുന്നതിലാണ്, അക്രിയയിലാണ് സാമർഥ്യം. അത് അവൻ്റെ വിശേഷണമായിട്ട് വരും കഴിക്കുന്നവൻ്റെ. ഏത് കർത്തൃർത്ഥമല്ല. എന്തുകൊണ്ട്? അവ്യയോകൃതോ ഭാവേ തുമ്മിന്നാണ്. തുമ്മിൻ വരുന്ന ഏതർത്ഥത്തിലാണ്? ഭാവാർത്ഥത്തിൽ. അതല്ലേ പറഞ്ഞു ക്രിയ കർത്താവിന്റെ വിശേഷണമായി വരും. കർത്തൃർത്ഥമല്ല. അവ്യയകൃത്തുക്കളുടെ എല്ലാം അർത്ഥം എന്തായിരിക്കും? കർത്തരിയല്ല വരുന്നത്. അതാണ് നേരിട്ട് കർത്താവിനെയല്ല പറയുന്നത്. പിന്നെ ഏതർത്ഥത്തിലാണ്? ഭാവാർത്ഥത്തിൽ. ക്രിയയുടെ വിശേഷങ്ങളാണ്. പക്ഷെ അതെല്ലാം നമുക്ക് കർത്താവിന് യോജിപ്പിക്കാം. ക്രിയ എവിടെയിരിക്കും? കർത്താവിൽ. അങ്ങനെ അതുകൊണ്ട് കർത്തൃർത്ഥത്തിലല്ല വരുന്നു. പക്ഷെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും കർത്തൃർത്ഥത്തിൽ പ്രത്യേകം. അതിനാണ് പറയുന്നത് എന്താണ്? ഭോക്തും പടുഹു എന്നാണ്. ഭക്ഷണം കഴിക്കുന്നതിന് സാമർത്ഥ്യമുള്ളവൻ. നേരിട്ട് ഭോക്തം എന്ന് പറയുന്നത് കർത്തൃർത്ഥത്തെ പറയുന്നത്. ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ആരാണോ അവിടെ ഭക്ഷണം കഴിക്കുന്നത് അവന്റെ വിശേഷണമായിട്ട് വരും. നല്ല മിടുക്കനാണ് എന്നുള്ളത് അയാളെ പറയും. രണ്ടർത്ഥവും വരണം. ഏത്? പര്യാപ്തി അർത്ഥവും വരണം, നൈപുണ്യവും വരണം. രണ്ടും വരണം. പിന്നെ ഇതെല്ലാം പ്രയോഗങ്ങളനുസരിച്ച് അർത്ഥങ്ങൾക്കൊക്കെ മാറ്റം വരും. സാമാന്യമായി പറഞ്ഞിരിക്കുകയാണ്. പര്യാപ്തി വചനേഷിക്കും അലംഭുക്ത്വ. ഇവിടെ ഭുക്തവന്നിരിക്കുന്ന അലം ഖല്ലൂഹു പ്രാജാം ത്വ എന്നിവരും അനുസരിച്ചാണ് ത്വാ വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇവിടെ തുമ്മിൻ വരുന്നില്ല എന്നർത്ഥം. തുമ്മിൻ വരുന്നില്ല. ഇവിടെ പര്യാപ്തി വചനമില്ല. നിഷേധാർത്ഥത്തിലാണ് ഈ പറഞ്ഞ പര്യാപ്തി. അലം ശബ്ദത്തിന് നിഷേധാർത്ഥമുണ്ട്. അലമർത്ഥം എന്ന് പറഞ്ഞാൽ സാമർഥ്യമെന്ന് മാത്രമല്ല, നിഷേധമുണ്ട്. അലം നിഷേധാർത്ഥത്തിൽ വന്നപ്പോൾ തുമ്മിൻ വന്നില്ല. എന്ത് ചെയ്തു? ഇനി വര, ഇനി പറയാൻ പോകുന്ന സൂത്രം ത്വാ വന്നു. അലം ഭുക്ത്വാണ് എന്നുവെച്ചാൽ അവിടെ ഭക്ഷിക്കണ്ട എന്നാണ്, അല്ലെങ്കിൽ ഭക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ള അർത്ഥമാണ്. ഭക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ അലം ഗത്വ, അലം ജ്ഞാത്വ, അലം കർത്തും, ഇങ്ങനെയൊക്കെ പറയുന്നിടത്തെല്ലാം ആ പ്രവൃത്തി കൊണ്ട് പ്രയോജനമില്ല എന്നുള്ള നിഷേധാർത്ഥത്തിലാണ് ചെയ്യേണ്ട എന്നുള്ളതാണ്. ഭക്ഷിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ ഭക്ഷിക്കേണ്ട. അപ്പോൾ അവിടെ പര്യാപ്തി അർത്ഥമില്ല. അലമർത്ഥേഷു കിം പറയുന്നു? പര്യാപ്തം ഭുങ്തേ. ഇവിടെ എന്താണ്? സാമർഥ്യം വന്നില്ല. പര്യാപ്തി അർത്ഥം വന്നു. അപ്പോൾ രണ്ടും വരണം, എന്നാലേ എന്ത് വരത്തുള്ളൂ? തുമ്മിൻ വരത്തുള്ളൂ. പര്യാപ്തം ഭുങ്തേ എന്ന് പറഞ്ഞാൽ വേണ്ടുവോളം ഭക്ഷിക്കുന്നുണ്ട്. ഇവിടെ തുമ്മിൻ വരുന്നില്ല ഭുജധാതുവിനും. പര്യാപ്തി വന്നു, പൂർണ്ണത വന്നു എന്നുവെച്ചാൽ വയറ് നിറച്ച് കഴിക്കുന്നു. പര്യാപ്തം ഭുങ്തേ എന്ന് പറഞ്ഞാൽ ഭുജധാതുവിൽ നിന്ന് തുമ്മിൻ വരുന്നില്ല. ഭാവാർത്ഥത്തിൽ തുമ്മിൻ വരുന്നില്ല. പിന്നെ പര്യാപ്തം എന്ന് പറയുന്നത് ഇവിടെ ക്രിയാവിശേഷണമായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. പര്യാപ്തം പോകുന്നേ നല്ലവണ്ണം കഴിയുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് പര്യാപ്തിയും പൂർണ്ണതയും വരണം, അലമർത്ഥവും വരണം, സാമർഥ്യവും വരണം. ആണ് പര്യാപ്തോ ഭോക്തോ എന്ന് പറയുന്നിടത്ത്. അവിടെ പൂർണ്ണതയും വന്നു, സാമർഥ്യവും വന്നു. ഇവൻ ഭക്ഷണം കഴിക്കാൻ ശേഷിയുള്ളവനാണ് എന്നുള്ള സാമർഥ്യവും വന്നു. അത് തന്നെ വിശദീകരിക്കുന്നു. പ്രഭൂതതൈഹ ഗമ്യത എന്നത് ഭോക്തൃ സാമർഥ്യം. ഇവിടെ ഭോക്താവിന്റെ സാമർഥ്യം വരുന്നില്ല, പ്രഭൂതത. എന്താണോ ശരിക്ക് കഴിച്ചു, വയറ് നിറച്ച് കഴിച്ചു, ആ അർത്ഥമേ വരുന്നുള്ളതാണ് പര്യാപ്തം ഭുങ്ക്തെ. തീർത്തില്ല കൊടുത്ത മുഴുവൻ തീർത്തില്ല. എങ്ങനെ കൊടുത്ത മുഴുവൻ? ആ കൊടുത്ത മുഴുവൻ സാമർഥ്യം എന്ന് പറയുന്ന പലതരത്തിലും വരാം. എന്തേ ഭക്ഷണം കഴിക്കുന്നവന്റെ സാമർഥ്യം എന്ന് പറയുന്നത് നല്ല ആസ്വദിച്ച് കഴിച്ചാൽ അതൊരു സാമർഥ്യമാണ്. അങ്ങനെ പലതരത്തിലും സാമർഥ്യം വരാം. ഇനി കഴിച്ച് അത് നല്ലോണം ദഹിച്ചാൽ, ദഹിക്കുന്നവനാണെങ്കിൽ അതൊരു സാമർഥ്യമാണ്. അങ്ങനെ പല സാമർഥ്യങ്ങൾ ഭക്ഷണത്തിൽ വരാം. അപ്പം അങ്ങനെയുള്ള സാമർഥ്യങ്ങളൊന്നുമില്ല, എന്നാൽ വയറ് നിറച്ച് കഴിച്ചു, അങ്ങനെ സംഭവിക്കുമല്ലോ. അങ്ങനെയുള്ളിടത്താണ് പറയുന്നത് പര്യാപ്തം ഭുക്തി, സാമർഥ്യമില്ല. അതാണ് പ്രഭൂതത ഇഹ ഗമ്യത. പ്രഭൂതത വരുന്നുണ്ട്, പക്ഷെ സാമർഥ്യം വരുന്നില്ല എന്ന് പറയുന്നു. അടുത്ത് വരുന്നത് സിദ്ധാന്തോതിയിൽ വരുന്ന സൂത്രമാണ് കാലസമയ വേലാസുത്തുമുൻ. പര്യായ ഉപാദാനം അർത്ഥോപലക്ഷണാർത്ഥം. അതായത് കാല സമയ വേല മൂന്ന് ശബ്ദങ്ങളുടെ അർത്ഥം കാലമെന്നാണ്. പിന്നെ എന്തിനാ മൂന്ന് ശബ്ദം കൊടുത്തത്? മൂന്നർത്ഥങ്ങൾ വേറെ ഉണ്ടാവും, വേറെ അർത്ഥങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് അർത്ഥോപലക്ഷണമായിട്ട്. ഈ മൂന്ന് ശബ്ദങ്ങളും കൂടാതെ ഇതേ അർത്ഥത്തിലുള്ള മറ്റ് ശബ്ദങ്ങളും എടുക്കാം, അനേഹ പോലെയുള്ള ശബ്ദങ്ങളൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് പര്യായ ഉപാദാനം. ഉപാദാനം എന്ന് വെച്ചാൽ ഗ്രഹണം. സൂത്രത്തിൽ പര്യായ ശബ്ദങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നത് അർത്ഥ ഉപലക്ഷണാർത്ഥം. ഇവിടെ ശബ്ദങ്ങളല്ല എടുക്കേണ്ടത്, കാലാദി അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ എന്നാണ്. അതാണ് വൃത്തി പറഞ്ഞിരിക്കുന്നത്. എന്താണ് കാല അർത്ഥേഷു ഉപദേശ തുമൻസ്യ? കാല അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ ഉപബോധമായിരിക്കും. ഇതെല്ലാം ഉപബോധത്തെക്കുറിച്ച് പറയുന്നതാണ്. തുമൻ കാലഹ സമയോ വേല അനേഹ വാ ഭോക്തു. കാലം സമയം വേല, ഇതാണ് മലയാളത്തിൽ വേള എന്ന് പറയുന്നത്. അല്ലല്ല വേള, വേള ആ വേളയിൽ അങ്ങനെ ആ സമയം നിമിഷം നല്ല സമയം പറയുന്നു എന്ന് പറയാറുണ്ട്. പ്രസംഗവേളയിൽ, മരണവേളയിൽ, വിവാഹവേളയിൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ആ സമയം എന്നർത്ഥം. അത് ഇവിടെ വേല സംസ്കൃതത്തിൽ. കാലസമയോ വേല അനേഹ, മറ്റൊരു ശബ്ദമാണ് അനേഹസ്. അനേഹസ്സാണ് അനേഹ എന്ന് പറയുന്നത്. ഭോക്തും അപ്പോ കാല അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ ബോധമായിരിക്കുമ്പോൾ ധാതുവിൽ നിന്നും തുമൻ വരാം. പ്രീഷാദിഗ്രഹണം ഇഹ അനുവർത്തതേ. ഇതിന്റെ മുമ്പിൽ വരുന്ന സൂത്രമാണ് പ്രൈഷ അതിസർഗ പ്രാപ്തകാല കൃത്യപ്രത്യയങ്ങളുടെ അർത്ഥം പറയുന്നതാണ്. സകലജ്ഞ പ്രീഷസർഗ പ്രാപ്തകാലേഷു കൃത്യാസ്ത ലെങ്ങിലോട്ട് കൃത്യപ്രത്യയങ്ങളെല്ലാം ഏതർത്ഥത്തിൽ വരാമെന്ന് പറയുന്നതാണ്. ശക്യാർത്ഥത്തിൽ വരാം. പ്രൈഷ ആജ്ഞാപിക്കുക. അതിസർഗം കാമച്ചാരാര് ഞാൻ ഇഷ്ടം പോലെ ചെയ്യാം. അനുവാദം പോലെ പ്രാപ്തകാലം സമയമായി എന്ന് കാണിക്കാം. ഇതാണ് അതിനെ പറ്റിയ സമയം. ഇപ്പൊ കർത്തവ്യം എന്ന് പറഞ്ഞാൽ അതിന് പ്രാപ്തകാലാർത്ഥമുണ്ട്. എന്താണ് ഇപ്പൊ ചെയ്യേണ്ടതാണ്? അങ്ങനെ പ്രേക്ഷയുണ്ട്. ത്വയാ കർത്തവ്യം എന്ന് പറഞ്ഞാൽ ചെയ്തേ തീരൂ സന്ദർഭം അനുസരിച്ച്. യജമാനൻ ഭൃത്യനോട് ആജ്ഞാപിക്കുകയാണ് ത്വയാ കർത്തവ്യം. അലൈനി പ്രേക്ഷ അതിസർഗം കർത്തവ്യം എന്ന് പറഞ്ഞാൽ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ രണ്ടായാലും കുഴപ്പമില്ല. തവ കർത്തവ്യം എന്ന് പറയും. എന്നിന്റെ കർത്തവ്യമാണ്. ചെയ്യാത്ത കാര്യം ഇതിനും പറയാമല്ലോ. പക്ഷെ നീ ചെയ്തില്ല. ഇനി പ്രാപ്തകാലം എന്താണോ തവ കർത്തവ്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പം തന്നെ ചെയ്യേണ്ടതാണോ, ചെയ്യേണ്ട സമയമായി, അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ വരും. ആ അർത്ഥങ്ങളെല്ലാം ഇവിടെയും വരുന്നുണ്ട്. അതാണ് പറയുന്നത്, പ്രീഷാതിഗ്രഹണകാലവർത്തേന ഭൂതാനി കാലപ്പജതി ഇതി വാർത്ത മഹാഭാരതത്തിലാണ്. ഇവിടെ എന്താണ്, പ്രീഷാദി അർത്ഥങ്ങളൊന്നുമില്ല. കാലം പ്രാണികളെയെല്ലാം പജിക്കുന്നു. പജതി എന്നാണ് ഇവിടെ. കാലഹ പക്തും അങ്ങനെ ഒരർത്ഥമില്ല. എന്നുവെച്ചാൽ പജിക്കേണ്ട കാലമാണ്, അങ്ങനെ ഒരർത്ഥമില്ല. അല്ലെങ്കിൽ കേട്ടവിടെ വരാൻ ചാൻസുള്ള എന്താണ്, പ്രാപ്തകാലം. ഇപ്പൊ പജിക്കേണ്ട കാലമാണ്, അങ്ങനെ ഒരർത്ഥം ഇവിടെ ഇല്ല. എന്നുവെച്ചാൽ ഇപ്പൊ പാകം ചെയ്യേണ്ടതാണ്, അങ്ങനെ ഒരർത്ഥം ഇവിടെ വരുന്നില്ല. ഇതൊരു പൊതുവായ സിദ്ധാന്തം പറയാണ്. എല്ലാ പ്രാണികളെയും കാലം ശരിയാക്കും. പതിക്കുന്ന വെച്ചാൽ എല്ലാം നശിപ്പിക്കും, കൊല്ലും, ക്ഷയിപ്പിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരർത്ഥമാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പൊതുവായ ഇത് പറയുന്നുണ്ട്. വിധിയില്ല ഇവിടെ. എങ്ങനെ കാലഹപക്തും ഇപ്പോഴാണ് പാകം ചെയ്യേണ്ടത്, അങ്ങനെ ഒരർത്ഥമില്ല. അപ്പോൾ ഈ കാലാദി ശബ്ദങ്ങൾ ബോധമായിരിക്കുമ്പോൾ തുമ്മൻ വരുന്നത് എന്താണ്, ആ അർത്ഥം കൂടെ വന്നാലേ വരത്തുള്ളൂ. ഇത് പ്രേക്ഷ അതിസർഗ പ്രാപ്തകാല അർത്ഥങ്ങളുകൂടി ചേർക്കുമ്പോഴേ തുമ്മൻ വരാവും. അങ്ങനെ ഒരു അർത്ഥമില്ലെങ്കിൽ തുമ്മൻ വരത്തില്ല. അപ്പൊ കാല പച്ചത്തിന്നെ ഇവിടെ അർത്ഥമുള്ളൂ. ഭാവവചനാസ്ഥ അത് പറയുന്നു. ഭാവ ഇത്യ അധികൃത്യപക്ഷമാണ് ഖഞ്ഞാദേഹ ക്രിയാർത്ഥയാം ക്രിയായാം ഭവിഷ്യതി സ്യുഃ. യാഗായ യാതി എന്നുമ്പ് പഠിച്ചാണ് കാരകപ്രക്രിയ. തുമർത്താശ്ച ഭാവവചനാ ചതുർത്ഥി വരുന്നു യാഗായ യാതി. ഇവിടെ യാഗശബ്ദം അടുത്ത സൂത്രം നമ്മൾ പഠിക്കും. യജുധാതുവിൽ നിന്ന് ഖഞ്ഞ് വന്നു കഴിഞ്ഞാൽ യാഗം എന്ന് വരും. യാഗം ചെയ്യുക അതടുത്ത് വരുന്നതാണ് സൂത്രം. പക്ഷെ ഇവിടെ ഈ യാഗശബ്ദത്തിന് തുമ്മുന്നിന്റെ അർത്ഥം കൂടെയുണ്ട്. അതാണ് ഈ സൂത്രം പറയുന്നത്. അതായത് അടുത്തു വരുന്ന ഭാവേ എന്ന് തുടങ്ങി വിധിക്കുന്ന പ്രത്യയങ്ങളെല്ലാം തുമ്മുൻ അർത്ഥം കൂടെ വരും. അങ്ങനെ ഭാവൈത്യ അധികൃത്യ ഭക്ഷ്യമാണ് ഖഞ്ഞാദേഹ, ഖഞ്ഞ് ലുട്ട് എല്ലാം വരും. ഇനി വിധിക്കാൻ പോകുന്ന പ്രത്യയങ്ങളാണ് ഭാവാധികാരത്തിൽ ഇരിക്കുന്നത്. അകർത്തിരിച്ചകാരകീയ സംജ്ഞ ഇങ്ങനെ അടുത്ത് വരും. ഭാവം എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ വിരിക്കുന്ന ഖഞ്ഞാദി പ്രത്യയങ്ങൾ ഇവിടെ പറയുന്നു ക്രിയാർത്ഥായാം ക്രിയായാം ഭവിഷ്യത്തി സു. ക്രിയാർത്ഥക്രിയ ഉപവതം വരിക്കുമ്പോൾ ഭാവി കാലത്തിലായിരിക്കും, ഭാവി അർത്ഥത്തിലായിരിക്കുന്നത്. അപ്പൊ യജ്ധാതുവിൽ നിന്ന് ഖഞ്ഞ് വന്ന് യാഗശബ്ദം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ശ്രദ്ധിക്കുന്നതിന് എന്താണ്? ക്രിയാർത്ഥക്രിയ വേണം. അതാണ് യാതി. പിന്നെ ഇതെന്താണ്? ഭാവ്യർത്ഥമാണ്. അത് ഖഞ്ഞിനെ സംബന്ധിച്ച് അകർത്തിരിച്ച കാരകസംജ്ഞ. കർത്താവ് ഒഴികെയുള്ള ഏത് കാരകത്തിനും വരാം. പിന്നെ ഭാവാർത്ഥത്തിനും വരാം. ഇവിടെ ഇപ്പം എങ്ങനെ വന്നിരിക്കുന്നു? യാഗം ചെയ്യുന്നതിന് വേണ്ടി പോകുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെ ഭാവാർത്ഥത്തിലാണ് യാഗശബ്ദം ഉണ്ടായത്. തുമുൻ്റെ അർത്ഥം വന്നു. തുമുൻ്റെ അർത്ഥം ഇവിടെ എന്തൊക്കെയാണ് വന്നത്? ഭാവി. തുമുൻ വിരിച്ചപ്പോഴാണല്ലോ ഭാവി വിരിച്ചത്. പിന്നെ കൂടാതെ എന്താ ക്രിയാർത്ഥക്രിയ ബോധം വിരിക്കണമെന്നും പറഞ്ഞു. അപ്പം ഇതെല്ലാം കൂടെ വന്നു. അപ്പോ ഭാവിയിൽ യാഗം ചെയ്യുന്നതിന് വേണ്ടി ഇപ്പൊ പോകുന്നു. അപ്പോ അവിടെ തുമർത്ഥ ഭാവവചനാദി ചേർത്തു. തുമർത്ഥത്തിലുള്ള ഭാവവാചക ശബ്ദത്തിൽ നിന്ന് എന്തുവരും? ചതുർത്ഥി വരും. അവിടെ ചതുർത്ഥി വിരിച്ചു. അതുകൊണ്ടാണ് യാഗായാതി, ഭാവിയിൽ യാഗം ചെയ്യുന്നതിന് വേണ്ടി പോകുന്നു എന്നർത്ഥം വരുന്നു. ഇവിടെ തുമർത്ഥമുണ്ട്. സ്വാമി, മലയാളത്തിൽ ചെയ്യാൻ പോകുന്നു എന്നുള്ള അർത്ഥമല്ല അല്ലേ? ചെയ്യാൻ പോകുന്നു എന്നുള്ള തന്നെ ചെയ്യുന്ന യാത്ര ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ടോ? യാതി എന്നുള്ളതിനെ അവിടെ സഞ്ചരിക്കുക എന്നുള്ള അർത്ഥമുണ്ടോ? ഉണ്ട്. യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നു. യാ പ്രാവണേ, നമ്മൾ മലയാളത്തിൽ മഴ പെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു. മഴ പെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന ആ അർത്ഥത്തിലല്ല. അതല്ല, ഇത് പോകുന്നു എന്നുള്ളത് തന്നെ. ക്രിയാർത്ഥക്രിയ ഉണ്ടല്ലോ അവിടെ. ഇവിടെ ഉപോധമായിട്ടിരിക്കുന്നത് ക്രിയാർത്ഥക്രിയയാണ്. അത് പൊതുവെ ഇങ്ങനെ പറയുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ക്രിയാർത്ഥമായ മറ്റൊരു ക്രിയ ഇരിക്കണം. അതൊരു ക്രിയയായിരിക്കണം. അതല്ലേ ഇവിടെ പറഞ്ഞത്? ക്രിയാർത്ഥായ ക്രിയായ മറ്റൊരു ക്രിയ വേണം. ആ ക്രിയ എന്ന് വെച്ചാൽ അത് അർത്ഥമുള്ളതാണ്. യാതി എന്ന് വെച്ചാൽ പോകുന്നു. യാഗായ യാതി, ദർശനായ യാതി, പഠനായ യാതി. അവിടേക്ക് ഇത് തന്നെ പ്രത്യേകം വേറെ തന്നെയാണ്. ഭാവാർത്ഥത്തിൽ വിധിക്കുന്ന ഏത് പ്രത്യേകം വന്നാലും ഇങ്ങനെ വരും. തുമർത്താശ ഇതി ചതുർത്ഥി, അങ്ങനെ ഇവിടെ ചതുർത്ഥി വന്നിരിക്കുന്നു.